والصلاة والسلام على خاتم النبيين سيد المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم مستهل هذه الجلسة. أنا لا أريد أن أوجه إليكم سؤالا، ما هي اللغة التي تختارونها للدرس؟ لأني أعلم أنه إذا وجه إليكم سؤال كهذا فالجواب يكون من أغلب الحاضرين أننا نريد الدرس باللغة الملياليمية، وهذا جواب حاضر وجاهز في أذهانكم وأنا أعرف ذلك. وقد يكون هناك واحد أو اثنان أو ثلاثة يفضلون اللغة العربية على غيرها، وقد يستصعب كثير من الناس التحدث باللغة العربية في مثل هذا الفن الذي هو فن المنطق. كيف يمكن الحديث أو كيف يمكن الدرس المنطقي باللغة العربية، وهذا يعتبر أو يعتبرونه ضربا من المحال؟ فأنا لا أراه مهالا ولا أراه صعبا ولا أراه عسيرا، وهو بالنسبة إلي كالماء البارد. ولكن ماذا أفعل والذين يجلسون يريدون الاستفادة، يريدون أن يغتنموا هذه الفرصة، ويريدون أن ينصرفوا من الجلسة وهم على أو وهم قد ارتووا، قد رووا، قد أرووا عطشهم أو شديد عطشهم إلى هذا الفن. يعني قدري ورني ترى كيف من سلعي ممدي كل لكم قرنت الجاي സാധാ വർത്താനം പറഞ്ഞപ്പോൾ അറബിയിൽ കുറച്ചാൾക്കാർക്ക് മനസ്സിലാവാത്തുണ്ടാവും, ഉണ്ടല്ലേ, കുറച്ചാൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ. അപ്പം പിന്നെ നമ്മൾ ഈ മന്തിക്ക് അറബിയിൽ എങ്ങനെ പറയാം? പക്ഷെ മന്തിക്ക് അടക്കമുള്ള ഇൽമുൽ കലാം അടക്കമുള്ള ഉസൂലുൽ ഫിഖ് അടക്കമുള്ള വളരെ പ്രയാസപ്പെട്ട ഫണ്ണുകൾ അറബി ഭാഷയിൽ സരളമായി അവതരിപ്പിച്ച് ശീലിക്കുക എന്നതാണ് നമ്മുടെ അടിസ്ഥാനം. അത് ഞാനിനി ആവർത്തിക്കുന്നില്ല. ഇന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയണമെങ്കിൽ പറയാം, പക്ഷെ ഇത് നമ്മളെ രാതത്താക്കിയിട്ട്, ഇതൊരു ദൈതനാക്കിയിട്ട്, ഇതൊരു ഉറുഫാക്കിയിട്ട്, ഇതൊരു തക്ലീദാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളാരും ആഗ്രഹിക്കരുത്. വലിയ മുസീബത്തുണ്ട്, ഇതുകൊണ്ട് ഒരുപാട് മുസീബത്തുണ്ട്. എങ്ങനെങ്കിലും ഇത് മന്തിക്ക് പഠിഞ്ഞാൽ പോരാ എന്നുള്ളതല്ല, എങ്ങനെങ്കിലും ഫിഖ് തിരിഞ്ഞാൽ പോരാ എന്നുള്ളതല്ല, അറബി ഭാഷയിലൂടെ തിരിയുമ്പോഴേ അത് ഫിഖ് ആവും. കാരണം ഈ ഫിഖ് എന്ന് പറയുന്നത് അറബിയിലൂടെ ഉണ്ടായ സാധനമാണ്. ഞാൻ ഇപ്പം മുഖത്തിന് പറഞ്ഞിട്ട് വെറുതെ എന്തിനാ നേരം കളയുന്നത്? ഫിഖ് ഉണ്ടായത് അറബിയിലൂടെയാണ്, നിങ്ങൾ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഫിഖ് എന്ന് പറയുന്നത് ഫഖീഹിന്റെ ഗവേഷണ ഫലമാണ് അല്ലേ, ഫഖീഹിന്റെ ഗവേഷണ ഫലമാണ് ഫിഖ്. ഫഖീഹ് എന്ന് പറഞ്ഞാൽ ഫഖീഹിന്റെ അടിസ്ഥാന യോഗ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ് അറബി ഭാഷയിൽ സമുദ്ര തുല്യനായിരിക്കുക. അപ്പൊ പിന്നെ അറബിയും ഫിഖും തമ്മിലുള്ള ബന്ധം പറയാം, മന്തിക്കും അതേപോലെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ സമയത്ത് മന്തിക്ക് അറബിയിൽ എടുത്താലെ മന്തിക്കാവൂ. ഈ തസവൂറിനൊക്കെ എന്താ മലയാളം പറയാ? ഇദ്രാക്കിന് എന്താ മലയാളം പറയാ? കൊല്ലിയിൽ എന്താ മലയാളം പറയാ? ഹത്തുൻ താമുൻ എന്ത് മലയാളം എന്ന് പറയാൻ എനിക്കറിയില്ല. ഇത് അറബി തന്നെ പഠിക്കണം. ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ട് ഒരു വശം കിട്ടിയിട്ടെങ്കിൽ നമുക്ക് അറബിയിൽ നടത്തിണ്ടെന്ന് ഞാൻ അറിയുന്നത്. പിന്നെന്താ അറിയാം, ഇവിടെ അറ്റൻഡ് ചെയ്ത കുറച്ച് കുട്ടികൾ പാവങ്ങളാണ്, അവരും കൂടി ഇത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ദിവസം 3.5 മണിക്കൂർ 5 മണിക്കൂർ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ദിവസം ക്ലാസ്സാണ്. അപ്പൊ ഈ ഇത് കഴിഞ്ഞു പോകുമ്പോൾ കുറച്ചൊന്നും ഒരു വസ്തു മനസ്സിലായിരുന്നു. ഇപ്പൊ അറബിയൊക്കെ ഉഷാറാണ്, പക്ഷെ ഇപ്പൊ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ ഇതിന്റെ കാരണക്കാർ നിങ്ങളാണ്, ഞാനല്ല. മലയാളത്തിൽ പറയാം ഇങ്ങനെ ഒരിക്കലും എന്താ പറയാ, ആലോചിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ അത് മലയാളത്തിൽ പറയാൻ പറ്റും? ഞാൻ പണ്ട് കാലത്ത് ഇവിടെ നാട്ടിൽ ദിവസം പഠിച്ചിരുന്ന കാലത്ത് മിക്സാക്കിയാലും തീരാത്തവരുണ്ടാവേ, അപ്പറഞ്ഞ തിരിഞ്ഞില്ല, ബാക്കിയുള്ളൊക്കെ തിരിഞ്ഞു. അതുകൊണ്ടൊക്കെ പ്രശ്നമാണ്. ഞാൻ അഭിനയിക്കല്ല, ഇപ്പൊ അങ്ങനെ വിചാരിക്കരുത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു അഭിനയം നടത്താൻ നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ വെറുതെ തോന്നി മാത്രം. നമ്മളെ ക്ലിപ്പുകളുണ്ട് ദർശിൽ നടത്തിയിരുന്ന ഇന്തോനേഷ്യയിലെ ദർശൻ്റെ കുറേ ക്ലിപ്പുകളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. കൂടുതലില്ല, ചെറിയ മന്ദിക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ അത് കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ തുടങ്ങാം. ഇവിടെ ഒരു അടിസ്ഥാന കിതാബെങ്കിലും ഇൽമുൽ മന്ദിക്ക് ഓതിയവരായിരിക്കുമല്ലോ എല്ലാവരുടെ ഒരു കിതാബെങ്കിലും. വലൂക്കാന ബസീത്തൻ മത്തനൻ സദീറ മിസില തസ്രീഹിൽ മങ്ക് മാറൂഫ് ഈ ബിലാദിന അതെങ്കിലും ഓതിയല്ലോ എല്ലാവരും. അല്ലാത്തവർ ഇവിടെ ഇരുന്നിട്ട് വെറുതെ സമയം കളയാതിരിക്കലായിരിക്കും നന്നാവോ. ഇനി ആരെങ്കിലും വരാണ്ടോ? ഞങ്ങളിപ്പോൾ പറഞ്ഞു പിന്നെ ഞാൻ സത്യം പറയണം, ശരിക്കും ഒരു മാനസികമായ സന്നദ്ധതയിലല്ല വന്നിട്ടുള്ളത്. ഹാമിദ് ഉസ്താദ് ഇങ്ങനെ വിളിച്ച് ക്ലാസ് എടുക്കണം എന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച എനിക്ക് യാത്രയാണ് പോകേണ്ടത്, അതിൻ്റെ മുന്നേ ഇവിടെ ചെയ്യേണ്ട കുറേ പണികളും തിരക്കുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ 4 വണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു. അപ്പൊ പിന്നെ ആയിക്കോട്ടെ എന്നൊന്ന് പറഞ്ഞു ചെയ്തത. പിന്നെ ഇനിയിപ്പോ പോയാൽ ഒരു 5 മാസത്തിനുള്ളിൽ എന്തായാലും വരാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് നമ്മക്ക് നിങ്ങൾ ആരെയും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, തർബിയത്ത് ചെയ്യാനോ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിത്തരാനോ ഒന്നും കഴിയില്ല. മറിച്ച് കുറെ എന്താ പറയുക, സൂചനകൾ വളരാനുള്ള വഴികളിലേക്കുള്ള വിരൽ ചൂണ്ടൽ ഇഷാറത്തുകൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, ബാക്കി നിങ്ങൾ സ്വയം വളരണം. എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, കാരണം എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ഒരു മുത്താലിമിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിന് കിട്ടാനുള്ളതാണ്. ചില നാട്ടിലൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ പറയലെന്താണെന്നറിയോ, കുട്ടികളെ കിട്ടണില്ല എന്നാ പറയാം. നാട്ടിലെ ബിരുദം വാങ്ങി നിൽക്കുന്ന ബിരുദധാരികളായ അല്ലെങ്കിൽ കുറച്ചു കാലത്ത് ദിർസ് നടത്തിയിട്ടുള്ളവരായ ഉസ്താദുമാര് ഒക്കെ പറയുന്ന പരാതി എന്താണ്, ഇപ്പൊ കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ള പരാതി. നിങ്ങൾക്കറിയാമല്ലേ, കുട്ടികളെ കിട്ടാത്തതുകൊണ്ടാണ് പുതിയ പുതിയ ശൈലികളൊക്കെ അവതരിപ്പിച്ച് ദവാ കോളേജ് അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് പൊടിക്കൈകളൊക്കെ കൊണ്ടുവരുന്നത്. കുട്ടികളെ കിട്ടുന്നില്ല, കുട്ടികളെ കിട്ടാത്തത് കൊണ്ടാണ് ദിർസ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരെ തിരിച്ചാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ ചില വിഷയങ്ങളൊക്കെ നേരെ തല തിരിച്ചുള്ള അഭിപ്രായക്കാരനാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. ഞാൻ പറയല് കുട്ടികൾ കിട്ടാത്ത കുഴപ്പമില്ല, കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. ഉസ്താദിന് കിട്ടാൻ എന്നെ പറ്റിയ ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ അറിയാം. ഇന്നെപ്പറ്റി എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് ഹല്ലാക്കി തരാൻ പോവാ. അത് ഹല്ലാക്കി തരാൻ പറ്റിയ ഒരു ഉസ്താദിനെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അതായത് മുറബിയ ശേഖരിയാണെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊന്ന് ഹല്ലാക്കി തരാൻ പറ്റിയ ഒരു ആളെ കാണുന്നില്ല. പലരെയും പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരടുത്ത് പോയിട്ട് നമ്മളെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അപ്പോൾ അതിനെക്കാട്ടി ഉഷാർ എനിക്ക് വരാൻ കഴിയില്ല, ഞാനതിന് പറഞ്ഞു. ഇങ്ങനത്തെ അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നല്ല ഉസ്താദുണ്ടെങ്കിൽ കുട്ടികൾ വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനൊരു നല്ല ഉസ്താദാവും. നല്ല ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇലിമിയായിട്ടോ സംസാരിക്കുന്നുട്ടോ, ഇത് നിങ്ങളെ ആത്മീയ ലോകത്ത് വലിയ മഹാനാണ്, ദ്വാരന ഉത്തരം കിട്ടും, ആ മേഖലയിലല്ല ഞാൻ സംസാരിക്കുന്നത്, ഇൽമിയായിട്ടുള്ള സംസാരമാണ്. നല്ല ഒരു ഉസ്താദ് ഒരു നാട്ടിലുണ്ടെങ്കിൽ അയാളടുത്തേക്ക് പൂന്തോട്ടത്തിലേക്ക് തേനീച്ച കൂട്ടം കൂട്ടമായി വരുന്നത് പോലെ വരും. ഈ നല്ല ഉസ്താദിൻ്റെ എപ്പോഴുള്ള മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ആലിമീങ്ങൾക്കൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ പരിഹരിക്കാൻ കഴിയും എന്ന് കുട്ടികൾക്ക് തോന്നണം. അത് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. മൂപ്പരെടുത്ത് പോയാൽ എൻ്റെ സ്വാലിൻ്റെ ജവാബ്, എൻ്റെ ഇഷ്കാലിൻ്റെ ഹല്ല് മൂപ്പരെടുത്തിട്ടുണ്ട് എന്ന് കുട്ടികൾക്ക് സൊസൈറ്റിക്ക് തോന്നിയാൽ ഒരു പരസ്യവും വേണ്ട, ഒരു സ്ഥാപനവും വേണ്ട. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആളുകളങ്ങ് വരും, ഒഴുകിയിട്ട് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റം മാറണം. അതെനിക്ക് തുടക്കത്തിൽ പറയാനുണ്ട്. എല്ലാം കൂടി നമുക്ക് അങ്ങ് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. വളരണം, വായിക്കുകയാണ് ഏറ്റവും വലിയ വസീല വളരാനുള്ള. വായിക്കാനുള്ള മിഫ്താദ് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതാണിപ്പോൾ സർഫ്, നഹ്വ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സാധനം. അത് ആദ്യം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് കുറച്ചൊക്കെ ഇടങ്ങേറുള്ള ഇബാറത്തുകൾ ഒരു ഉസ്താദിൻ്റെ കീഴിലായിട്ട് കുറച്ച് കാലം ഹല്ല് ചെയ്ത് ശീലിക്കുക. കുറച്ചടങ്ങാറുള്ള ചില ഇബാറത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇമാം മഹല്ലി തങ്ങളുടെ ഇബാറത്തുകൾ, ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഫൈലെ ഇബാറത്തുകൾ, അങ്ങനത്തെ ചില ഇബാറത്തുകളൊക്കെ നമ്മൾ, അതുപോലെ പിന്നെ തഫ്താസാനി തങ്ങളുടെ ചില കിതാബുകളിൽ തൽവീഹിലും, അതുപോലെ പിന്നെ മുത്തവ്വലിലും മുഖ്തസറിലും, അതുപോലെ ഇബ്നുൽ ഹാജിബിൻ്റെ മുഖ്തസറിൻ്റെ ഷറഹുകളായിട്ടുള്ള അബുദ്ദീൻ ലീജിയുടെ ഷറഹും അതിന് സയ്യിദ് ഷരീഫിൻ്റെ ഹാഷികളും, അതിലൊക്കെയുള്ള ഇബാറത്തിന് പ്രത്യേകത ഉണ്ട്. കുറച്ച് പ്രയാസമുള്ള ഇബാറത്തുകളാണ്. അപ്പോൾ അത്തരം ഇബാറത്തുകൾ, തഫ്സീറുൽ ബൈളാവി, ഇങ്ങനത്തെ ചില കിതാബുകളിൽ നമ്മൾ കുറച്ച് കാലം ഒരു അഗ്രഗണ്യനായ മുദരിസിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരു രണ്ട് കൊല്ലം ആ ഇബാറത്തുകളങ്ങ് നമുക്ക് തഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഓട്ടാൻ പറ്റുന്ന വണ്ടി, വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖു താലീം. ഷെയ്ഖു താലീം എന്ന് പറഞ്ഞാൽ അത് ദീർഘകാലം ആവശ്യമുള്ള സംഗതിയല്ല. അത് ഓരോരുത്തരെ പറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകൾക്ക് ജീവിതം മുഴുവൻ ഷെയ്ഖു താലീം വേണ്ടി വരും. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഷെയ്ഖു താലീം ഒരു കൊല്ലം മതിയായ ആളുകളുണ്ട്. ഒരു കൊല്ലം കൊണ്ട് ഒരു ഷെയ്ഖിൻ്റെ അടുക്കൽ പോയിരുന്നിട്ട് മൂപ്പര് കയ്യിൻ്റെ മാതകളൊക്കെ കിട്ടി, മാലൊക്കെ കിട്ടി, പിന്നെ ബാക്കി ജീവിതം മുഴുവൻ മൂപ്പര് സ്വന്തമായിട്ട് പഠിക്കുക. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിക്കോണമെന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ നാട്ടിലെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ഒരു രണ്ട് കൊല്ലം കൊണ്ടും മൂന്ന് കൊല്ലം കൊണ്ടും നോത്ത് നിർത്താൻ പറ്റില്ല. ഏതായാലും ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ടൊക്കെ ഓതിയിട്ട് ഏകദേശം ഒരു മലക്കുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ്, ഈ ആറ് കൊല്ലം കഴിഞ്ഞത് വെച്ചിട്ടാണ് നമ്മുടെ പഠനം പിന്നെ തുടങ്ങുന്നത്. ഈ ആറ് കൊല്ലം ഉണ്ടല്ലോ, ഇത് പഠനമല്ല, സത്യത്തിൽ പഠനമല്ലേ അല്ല. ഈ ആറ് കൊല്ലം എന്ന് പറഞ്ഞാൽ പഠിക്കുവാൻ വേണ്ടിയുള്ള പഠനമാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യത്തെ ഈ അഞ്ചാറ് കൊല്ലം നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. നമ്മൾ പഠിച്ചതൊന്നും നമ്മളെ മനസ്സിലുണ്ടാവില്ല. നമുക്ക് വെറും ഒരു ഇബാറത്ത് കണ്ടാൽ അതിനെങ്ങനെ മനസ്സിലാക്കി എടുക്കണം, എങ്ങനെ വായിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള വായന മാത്രമാണ് ആദ്യത്തെ ആറ് കൊല്ലം. ഇനി നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്നുള്ളൂ. സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്താ, എങ്ങനെ വായിക്കണം എന്നത് പഠിച്ചു, വായിച്ചിട്ടില്ല എന്നൊരവസ്ഥയൊക്കെ നമ്മൾ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഊറിയിട്ടുണ്ടാവില്ല. നമ്മളെ നാട്ടിൽ തലയെടുപ്പുള്ളവരെന്ന് പറയുന്ന, ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ തലയെടുപ്പുള്ളവരെന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ നിർത്തി, അവർക്കൊക്കെ ഈ ഒരു മേൽവിലാസം അല്ലെങ്കിൽ ഈ ഒരു കഴിവ് അവർക്കൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ അവർ വായിച്ചതായിരുന്നു. അവർ ദർസ് ലോദി പഠിച്ച കാലത്തുള്ള തഹ്ഖീഖ് ആവില്ല. അത് വെറുതെ പറയാം. ദർശുരോധി പഠിച്ചതിൻ്റെ കാലത്ത് അവരെവിടെയെങ്കിലും പോയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ചടഞ്ഞിരുന്ന് ഓതിയിട്ടുണ്ടാവും. അങ്ങനെ ഓതിയവർക്ക് എന്തുണ്ടായിട്ടുള്ളൂ? സമ്പാദ്യം ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരാളെ പേരെടുത്തൊന്നും പറയണില്ല, കുറേ ആളുകളുണ്ട്. ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഉസ്താദന്മാരെ കൂട്ടത്തിൽപ്പെട്ടവരും അവരെ മുമ്പുള്ളവരുമൊക്കെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം മൂപ്പർക്കറിയാം ഈ ദർസ് ഞാൻ സഭാത്ത പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുദല്ലിസ് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി, ഇങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളി, ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളോടും പറയാതെ, ആ ആളെ പേര് അറിയുന്നവർ പറയണ്ട, ഞാനിപ്പോൾ കുട്ടികൾ പറയുന്നില്ല, ഒരാളോടും വ്യക്തമായിട്ട് പറയാതെ മൂപ്പര് ഓതാൻ പോയതാ. ആര്? നാട്ടിൽ അക്കാലത്തെ നാട്ടിലെ ഏറ്റവും വലിയ ആലിമ ആര്? നാട്ടുകാരെ മുമ്പിലും. പക്ഷെ മൂപ്പർക്ക് തോന്നി ഞാൻ ആലിമല്ല, ഞാനിപ്പം ആലിമാവാനുള്ള വഴി എന്ത് പഠിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ കേരളത്തിൻ്റെ ബോർഡർ കടന്നു പോയി ഉത്തരേന്ത്യ പോയി പഠിച്ച ആളുകൾ നമ്മളെ കേരളത്തിൽ, ഓര് തിരിച്ചു വന്നിട്ട് ഇവിടെ വലിയ പണ്ഡിതന്മാരായി ഇമാമിങ്ങളായിട്ടു. അപ്പോൾ ഒരു തുടക്കം ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അത് അധികപ്പറ്റായി ഭയങ്കര വിഷയമാണ്. പിന്നെ നമ്മൾ മന്ദിക്കിലേക്ക് നേരിട്ട് കിടക്കുക. ചില ആളുകൾക്ക് ഈ മന്ദിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ കാര്യം, ഉപയോഗം എന്താണ്, ഏത് മേഖലയിലാണ് അത് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവില്ല. പ്രത്യേകിച്ച് മലയാളത്തിൽ അതിന് തർക്കശാസ്ത്രം എന്ന പേരിട്ടിട്ട് അതിനെന്താക്കും ചെയ്തിട്ടുണ്ട്, ഇറപ്പാക്കും ചെയ്തു. അപ്പോൾ കേൾക്കുന്നവരൊക്കെ, നമ്മളിപ്പം ഏതെങ്കിലും സംവാദത്തിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നാടന്മാർക്ക് തന്നെ ചെല്ലുണ്ട്, എന്ത് മൂലിയന്മാരടങ്കിലൊക്കെ സംവാദം നടത്തി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മന്ദിക്കിലുള്ള കഴിവാണ്. മന്ദിക്ക് കുറച്ച് അറിയുന്നതിനോട് മൂപ്പര് തട്ടിക്കയറി ജയിച്ചു എന്നുള്ളതാണ് സുന്നി പക്ഷത്തുള്ള സാധാരണക്കാർ ഒരേ മനസ്സിലാക്കുന്നത്. മൂപ്പര് സുന്നത്യമാനത്തിൻ്റെ അഖീദയുടെ കടുപ്പം കൊണ്ട് ജയിച്ചതല്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിൻ്റെ അഖീയത്തല്ല, മറിച്ച് പാറ ചേറാക്കാനുള്ള മൂപ്പര വാചക കസർത്ത് സമർത്ഥന ശൈലി കൊണ്ടാണ് തർക്കിച്ച് ജയിച്ചതാണ് എന്ന് ഒരു പൊതുബോധം മുസ്ലിംമാരുടെ ഇടയിൽ പോലും. അതിൻ്റെ ഒരു കാരണം ഈ പദത്തെ, മന്ദിക്ക് എന്ന പദത്തെ മലയാളത്തിൽ നമ്മൾ തർക്കശാസ്ത്രം എന്ന നിലയ്ക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. ചില പരിഭാഷകൾ വലിയ അപകടം ചെയ്യും, ചില പരിഭാഷകൾ ചില